ഹരേ ഇഹ എന്നിരിക്കുന്നു. ഹരേ ഹരിശബ്ദത്തിൻ്റെ സംബോധനയാണ് ഹരേ. ഒരു വിഷ്ണു ഇഹ വിഷ്ണു ശബ്ദത്തിൻ്റെ സംബോധനയാണ് ഹരേ എന്ന് പറയുന്ന ഏകാരാന്തം, വിഷ്ണു എന്ന് പറയുന്ന ഓകാരാന്തം. ഇഹ എന്നിരിക്കുന്നു, ഇത് സ്വരമാണ് പരത്തിലിരിക്കുന്നത്. ഏകാരത്തിന്റെ പരത്തിൽ സുഖമായിരിക്കും, സ്വരമായിരിക്കുന്നു, അത് പദാന്തത്തിലാണ്. ഓകാരത്തിന്റെ പരത്തിൽ സ്വരമായിരിക്കുന്നു, അതും പദാന്തത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകാരത്തിന് ഐ ആദേശം വരണം, ഓകാരത്തിന് ഔ ആദേശം വരണം. അതിന്റെ സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ഏച്ചോയവായോ എന്ന് പറയുന്ന ഒരു പൊതുസൂത്രമാണ്. എന്നുവെച്ചാൽ അതിന് ഉദാഹരണങ്ങൾ ധാരാളം വരും. ആഗുണ പൊതു സൂത്രമാണ്, വിടുതിരേചി പൊതുവാണ്, സന്ധി ഒരുപാട് സ്ഥലത്ത് അതിന് ഉദാഹരണങ്ങൾ കിട്ടും. ഏച്ചമായ വായ കഴിഞ്ഞിട്ടാണ് വാന്തോയിപ്പുറത്തെ വാർത്തികം, പിന്നെ ഗുണം വന്നു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ ഉദാഹരണം കാണിക്കുന്നത്. അപ്പോൾ ഏച്ചമായ വായ കഴിഞ്ഞ് പിന്നെ വാന്തോയിപ്പുറത്തെ വന്നു. കാരണം അത് വാന്തോയിപ്പുറത്തെ എന്ന് പറയുന്നതും അധികം ഉദാഹരണം കിട്ടുന്നതല്ല. പിന്നെ ഏച്ചോയ വായോ എന്ന് പറയുന്നത് എന്ന സാധാരണ സന്ധി വിച്ഛേദിക്കുന്നിടത്തെല്ലാം വരാം, വാക്യങ്ങളിലും ശ്ലോകങ്ങളിലും മറ്റും. വന്തോയിപ്രതി പോലെയുള്ള പ്രക്രിയാ മധ്യത്തിൽ വരുന്നതാണ്, ഏതെങ്കിലും ഒരു പദത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. സാധാരണ സന്ധി വിച്ഛേദിക്കാനൊന്നും എൻ്റെ ആവശ്യം വരും. അധ്വൈരമാണ് ഇത്, ഒരേ ഒരു ഉദാഹരണമുള്ളൂ, അതിന് വേറെ ഉദാഹരണം കിട്ടത്തില്ല. അത് സന്ധി വിച്ഛേദിക്കേണ്ട ആവശ്യവും വരത്തില്ല. അതാ ദവ്യോതി എന്ന് പറയുന്ന ഒരു ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രക്രിയ എന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അതെല്ലാം നമ്മൾ ആദ്യം ഉപേക്ഷിച്ചത്. സാധാരണഗതി ആവശ്യമുള്ളതല്ല. ആഗുണം അങ്ങനെയല്ല, അത് പല സ്ഥലത്തും വരും, സന്ധി വരുന്നിടത്തും വരും, സമാസത്തിൽ വരും, വാക്യങ്ങളിലൊക്കെ അത് വീണ്ടും വരും. അതുപോലെ തന്നെ ഏച്ചവായ്പ അതിലൊരു ഉദാഹരണമാണ് വീണ്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹരേ ഇഹ എന്നിരുന്നു, ഏകാരത്തിന് അയ്യാദേശം വന്നു ഹരയ് ഇഹ. വിഷ്ണു ഇഹ എന്നിരുന്നു, ഓകാരത്തിന് അവാദേശം വന്നു വിഷ്ണു ഇഹ എന്ന്. ഇവിടെ യകാരത്തിനും മകാരത്തിനും വികല്പമായിട്ട് ലോപശാകല്യസ്യ ശകലിന്റെ മതമനുസരിച്ച് പദാന്തത്തിലെ യകാര വകാരങ്ങൾക്ക് ലോപം വരാം, അശ്വൽപ്പെട്ട വർണ്ണങ്ങൾ പരമരിക്കും. ഇവിടെ അശ്വൽപ്പെട്ട ഈയാണ് പരമരിക്കുന്നത്, പദാന്തത്തിലാണ് യകാരവും മകാരവും, അതിന് ലോപം വരുന്നു. അപ്പൊ ഹര ഇഹ വിഷ്ണ ഇഹ എന്നിരിക്കും. ഹര ഇഹ എന്നിരിക്കുന്നിടത്ത് ആയുടെ പരത്തിലേ ഇരിക്കുന്നു. വിഷ്ണു ഇഹ എന്നുള്ള തായുടെ പരത്തിൽ ഈ ഇരിക്കുന്നു. അപ്പൊ ഇവിടെ വീണ്ടും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ സംഹിത ഉണ്ട് എന്ന് വെച്ചാൽ അടുത്തടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഗുണം വരാം. അതെന്തുകൊണ്ട് വരുന്നില്ല? ഗുണം വരുന്നില്ല എന്ന് വെച്ചാൽ ലോകത്തിൽ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. ആ പ്രയോഗത്തിന്റെ സാധൂകരണമാണ് വ്യാകരണത്തിലൂടെ ചെയ്യുന്നത്. ഗുണം വരാം വരുന്നില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇങ്ങനൊരു രൂപം എന്തുകൊണ്ട് നിലനിൽക്കുന്നു? നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ ആയുടെ പരത്തിൽ ഇരുന്നാൽ ഏ വരുന്നു, ഇവിടെ അത് സംഭവിക്കുന്നില്ല. അതിന് ഇങ്ങനെയുള്ള രൂപങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി പാണിനി പ്രയോഗിച്ച ഒരു വിദ്യയാണ് പൂർവോത്രാസത്. നമ്മൾ വിശദീകരിച്ചു. ഇവിടെ അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇവിടെ ഗുണം വരേണ്ട ആത്മുണ എന്ന് പറയുന്ന സൂത്രത്തിന് എട്ടാം അധ്യായത്തിലെ രണ്ടാം ഭാഗത്തിന് മുമ്പിലോട്ട് വച്ചു. പിന്നെ ഹരൈഹ നിരൂപ എന്തുകൊണ്ട് വന്നു? അവിടുത്തെ യകാരം ലോപിച്ചുകൊണ്ടാണ്. വിഷ്ണു ഇഹ എന്തുകൊണ്ട് വന്നു? വകാരം ലോപിച്ചുകൊണ്ട്. ആ ലോകത്തെ വിധിക്കുന്ന സൂത്രത്തിന് ലോകശാകല്യം ചെയ്യാം. എട്ടാം അധ്യായത്തിലെ രണ്ടാം പാദം കഴിഞ്ഞു വച്ചു. എന്നിട്ടൊരു നിയമം പറഞ്ഞു. ഈ എട്ടാം അധ്യായത്തിലെ രണ്ടാം പാദത്തിലെ ഒന്നാം സൂത്രം കഴിഞ്ഞ് ഉള്ള സൂത്രങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള സൂത്രങ്ങൾ പ്രവർത്തിക്കില്ല. അതാണ് പൂർവോത്രാസത്. സപാദ സപ്താധ്യായം പ്രതി ത്രിപാദ്യ സിദ്ധ. സപാദ സപ്താധ്യായം എന്ന് പറയുന്നത് എട്ടാം അധ്യായത്തിലെ ഒരു ആദ്യത്തെ പാദത്തിന്റെ അവസാനം വരെയുള്ള മുഴുവൻ സൂത്രങ്ങൾ. അതിനെ സംബന്ധിച്ച് ത്രിപാദി അസിദ്ധ ശേഷിക്കുന്ന എട്ടാം അധ്യായത്തിലെ മൂന്ന് പാദങ്ങളിലും വിധിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അസിദ്ധമാവും. അസിദ്ധമാവും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ത്രിപാദിയിലെ സൂത്രങ്ങൾ, അതായത് എട്ടാം അധ്യായത്തിലെ അവസാനത്തെ മൂന്ന് പാദങ്ങളെയും സൂത്രങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുൻ സൂത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതാണ് സപാദ സപ്താധ്യായം പ്രതി ത്രിപാദി അസിദ്ധ. സപാദ സപ്താധ്യയിലെ സൂത്രങ്ങളെ സംബന്ധിച്ച് ത്രിപാദി അസിദ്ധമാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളൊന്നും അവയ്ക്ക് സിദ്ധമല്ല. ഇതേ നിയമം തന്നെ ത്രിപാദിനുണ്ട്. ത്രിപാദ്യമവി പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. ത്രിപാദിയിലും പൂർവത്തിന് പര അസിദ്ധമാണെന്ന് വെച്ചാൽ പരസൂത്രങ്ങൾ ആദ്യം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പൂർവ്വസൂത്രങ്ങൾ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈ ഏത് സൂത്രം ആദ്യം പ്രവർത്തിക്കുകയോ ഏത് സൂത്രം പിന്നീട് പ്രവർത്തിക്കുക എന്നുള്ളതിനും നിയമങ്ങളുണ്ട്. പര നിത്യ അന്തരംഗ അപവാദങ്ങൾ ആദ്യം പ്രവർത്തിക്കും. അതിന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പര നിത്യ അന്തരംഗ അപവാദാന ഉത്തരോത്തരം വലിയ അങ്ങനെയുള്ള നിയമങ്ങളനുസരിച്ച് പരസൂത്രം പ്രവർത്തിച്ചാൽ പൂർവ്വസൂത്രം പ്രവർത്തിക്കത്തില്ല. അതാണ് ത്രിപാദ്യമപി പൂർവം പ്രതി പരംശാസ്ത്രം അസിദ്ധം. അതുകൊണ്ട് ഹരഹാന്നിരിക്കുന്നു, സന്ധി വരുന്നില്ല. ലോപിക്കുന്ന പക്ഷത്തിൽ, ലോപിക്കാത്ത പക്ഷത്തിൽ ഹാരൈഹ വിഷ്ണൈഹ. ലോപിക്കുന്ന പക്ഷത്തിൽ സന്ധി വരുന്നില്ല, നിങ്ങൾ വിഷ്ണവിഹ. അടുത്ത വൃദ്ധിരാ ദൈച്ച്. ആ ദൈച്ച വൃത്തി സംസ്യ എന്ന് പറയുന്ന ആദെന്ന ഏ സൂത്രം കൊണ്ടാണ്? അടുത്ത് ആയിത്ത് എന്ന് പറയുന്നത് ച വന്ന് പൈച്ച എന്നായി. എങ്ങനെ? നേരിട്ട് സോശനശൂരു സസേഷ്വരു വരൂ. പിന്നെ എങ്ങനെ? അങ്ങനെയാണ് വരുന്നത്. ജലാഞ്ചു ശാന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനമാണോ ധരിച്ചു വരുന്നത്? ഉറപ്പാണോ? ആദ്യം ജസ്തുവും വരുന്നു, പിന്നെ പിന്നെ ആ ദൈച്ച ആത്ത് ഐത്ത് ച ആ ദൈച്ച വൃദ്ധി വൃദ്ധിരേജി ആദേജി വരെ വൃദ്ധി രേഖാദേശ്യ ആത്തും ഐത്തും. ആത്ത് നമുക്കറിയാം, ആ ഐ അയച്ചെന്ന അതെ അയച്ചെന്ന അയച്ച് ആത്തെന്ന് പറയുന്നിടത്താണ് തകാരം ഇരിക്കുന്നത്. അയച്ചെന്ന് പറയുന്നത് എന്താണ്? പ്രത്യാഹാരം. ഇവിടെ തകാരം വരത്തില്ല. അയച്ചിൽ രണ്ടക്ഷരങ്ങളുണ്ട്, ഏതൊക്കെയാണ്? ഐ ഔ ജസ്തു ചുത്തും ചർത്തുങ്ങൾ വന്നാലും ഇതുപോലെ തന്നെ ഇരിക്കും. അല്ല പ്രത്യാഹാരമാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. രണ്ടും കണ്ടാൽ തിരിച്ചറിയാൻ പ്രയാസം. ഇവിടെ ഓങ് ഐ ഔച്ച് ഔച്ചൊരു ചകാരമാണ്, ഐച്ചെന്നിരിക്കും. വൃദ്ധി സന്യാസിയ ആ ഐ അവ മൂന്നിനും വൃദ്ധി. ഇത് പാണിനിയുടെ ആദ്യത്തെ സൂത്രമാണ്, ഒന്നേ ഒന്നേ ഒന്ന്. അധശബ്ദാനുശാസനം എന്ന് പറയുന്ന സൂത്രമാണ് ആദ്യത്തേതെന്ന് പറയുന്നവരും ഉണ്ട്. ആര്യ സമാജികൾ അങ്ങനെ പറയുന്നു, അതാണ് ആദ്യത്തെ സൂത്രം. അധശബ്ദാനുശാസനം അത് വിവാദമുള്ള കാര്യമാണ്. വൃദ്ധിരേച്ച് ആ ഏച്ചി വരെ വൃദ്ധിരേഖാദേശ്യ അവർണത്തിൽ നിന്ന് ഏച്ചു പരമിരിക്കുമ്പോൾ വൃദ്ധി ഏകാദേശമായിട്ട് ഇവിടെ ആത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൃത്തിനാത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ആത്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആത്ത് ഏച്ചി പരെ. അവിടെ ആത്തെന്ന് പറഞ്ഞിരിക്കുന്നതാണ് പഞ്ചമി ഭക്തി എന്ന് പറയുന്നത് ദീർഘായാണ്. അങ്ങനെ അസന്ധ്യാർത്ഥമാണ് ആത്ത് പഞ്ചമിയാണ്. അവർണത്തിൽ നിന്ന് ഏച്ചു പരമരിക്കുമ്പോഴെന്ന് കിട്ടും. അശ്വം വൃദ്ധി രാധേച്ച് അവിടെ ആത്തെന്ന് പറഞ്ഞാലോ? അവിടെ ആത്തെന്ന് പറഞ്ഞാൽ എന്താ? അവിടെ തപര കരണം, അവിടെ തപരം ചെയ്തിരിക്കണം. ആത്തെന്ന് പറഞ്ഞാൽ ദീർഘാകാരം. അല്ല അവിടെ അവിടുത്തെ ഏച്ചിരിപ്പുണ്ടല്ലോ, ഏച്ചിരിപ്പുണ്ടല്ലോ അവിടെ. അതിന് വേണ്ടിട്ട് എന്തായാലും അവിടെ തപരം ചെയ്യണം. പിന്നെ അവിടെ അങ്ങനെ ചെയ്തില്ലെങ്കിലും ആ എന്നിരുന്നു കഴിഞ്ഞാലും പ്രശ്നം വരും. തപരത്തിന് ഉദാഹരണം പറഞ്ഞു, അക്ഷരസമാനായി തള്ള സ്വരങ്ങൾക്ക് അല്ലെങ്കിൽ സ്തവരത്തിന് ഉദാഹരണമായിട്ട് എടുക്കാം. നേരത്തെ പറഞ്ഞു അസിം അ എന്ന് പറയുന്ന ശബ്ദന്റെ പഞ്ചമി അന്തത്തിൽ എന്ത് വരും? ആത്ത് രാമാത്ത്. ആ എന്ന് പറയുമ്പോൾ അവർണം എന്നാണ്. ആ എന്ന് മാത്രം പറഞ്ഞാൽ അവർണം, അവർണത്തിൽ നിന്നും ഏച്ച് വരമിരിക്കും. അവർണം എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വമോ ദീർഘമോ ഏത് വേണോ എടുക്കും. വൃദ്ധിരേച്ച് ആദേശം എന്ന് പറയുന്ന സൂത്രത്തിലുള്ളത് അല്ല ആത്ത് ഐച്ച്. ആ എന്ന് പറയുന്നുണ്ട് അവിടെ എങ്ങനെടുക്കും? ദീർഘം. പറ്റില്ല, ഏച്ചിന് വേണം തകാരം. ഉച്ചാരണാർത്ഥം എന്ന് പറയാൻ പറ്റില്ല. അവിടെ തകാരത്തിന് വേറെ ഒരു പ്രയോജനം ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഉച്ചാരണാർത്ഥമാണ്, സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ടാണ് പോയി. വൃദ്ധിരേച്ചി എന്ന് പറയുന്നിടത്ത് ആത് ഏച്ചി വരെ എന്ന് പറഞ്ഞു. ആത് പഞ്ചമിയാണ്. അത്തരം വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സന്ദർഭം അനുസരിച്ച് അർത്ഥം കൊണ്ട് മനസ്സിലാക്കണം. അത് തപരമാണോ പഞ്ചമ്യന്തമാണോ? ആ എന്ന് പറയുന്നതിന്റെ പഞ്ചമിയിൽ ആത്ത് എന്ന് പറയട്ടെ. ആ മാത് എന്ന് വിചാരിച്ച് എവിടെയും ആത്ത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അല്ല, നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് വൃദ്ധിരാദി ചാത്തെന്ന് പറഞ്ഞാൽ പഞ്ചമിയാണ്, ആ ദേശി ആത്തെന്ന് പറഞ്ഞാൽ തപരകരമണമാണ്, അങ്ങനെയൊന്നും നമുക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അർത്ഥം ഒട്ട് കിട്ടത്തുമില്ല. ഇതെല്ലാം ഒരു പ്രയോജനത്തെ വെച്ചിട്ടാണ്, നമ്മുടെ ബുദ്ധി പ്രയോഗിക്കാൻ വേണ്ടി മാത്രമല്ല. നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കുക, എവിടെയെങ്കിലും ആവശ്യം വരും. ഇവിടെയൊന്നും ആവശ്യമില്ലാതെ പ്രയോഗിച്ച് അതിനെ പാഴാക്കി കളയും. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർണമെന്നെടുക്കാം, കേവലം ആന്ന് പറഞ്ഞു. പക്ഷെ ആത്ത് തപരമായി കഴിഞ്ഞാലോ ദീർഘാകാരം എന്നെടുക്കുന്നു. അതിൻ്റെ വ്യത്യാസം അവർണമെന്നെടുക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? പൂർവ്വത്തിൽ ഹർസം ഇരുന്നാലും ദീർഘം ഇരുന്നാലും പരത്തിൽ ഏച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ വൃത്തി വരും. ഇവിടെ ആത്തെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചമിയന്തമാണ്. അതുകൊണ്ട് ഇനി എവിടെ ആത്തെന്ന് കണ്ടാലും ഞാൻ പഞ്ചമിയന്തം എടുക്കത്തുള്ളൂ എന്നും വാശിയും പിടിക്കരുത്. അത് സന്ദർഭം അനുസരിച്ച് നമ്മൾ കുറച്ചൊക്കെ വഴങ്ങിക്കൊടുക്കണം. ഇത് വ്യാകരണമാണ്. വാശിയൊന്നും വേണ്ട, വാശിയും വൈരാഗ്യമൊക്കെ ഇതിനോട് കാണിച്ചാൽ ശരിയാവില്ല. പവർണത്തിൽ നിന്ന് ഏച്ച് പരമരിക്കുമ്പോൾ വരും വൃത്തി ഏകാദേശി, അത് വൃത്തി ഏകാദേശമായി വരും. ഗുണത്തിന്റെ അപവാദമാണോ? കാരണം ഗുണം അച്ചിരുന്നപ്പോ വിധിച്ചു, വൃത്തി ഏച്ചിരിക്കുമ്പോ വിധിക്കുന്നു. അപ്പൊ കൂടുതൽ സ്ഥലം കിട്ടിയിരിക്കുന്നത് ഗുണത്തിനാണ്, ഏച്ചിന് കുറച്ച് സ്ഥലമേ ഉള്ളൂ. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് വൃദ്ധിരേചി എന്ന് പറയുന്നത് നിരവകാശമായി. അതിന്റെ സ്ഥാനം കൂടെ ഗുണം അപഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ വൃദ്ധിരേചിക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. ഇനി വൃദ്ധിരേചി പ്രവർത്തിച്ചാലും ബാക്കിയുള്ള സ്ഥലത്ത് ഗുണത്തിന് പ്രവർത്തിക്കാം. അതെല്ലാം നോക്കിക്കഴിയുമ്പോൾ ഗുണത്തിന്റെ അപവാദമായ വൃത്തി ആണ് അപവാദം എന്ന് പറയുന്നു. അപ്പൊ അതിൽ നിന്നൊന്നും മനസ്സിലാവും. ഇവിടെ ഏച്ച് വന്നു കഴിഞ്ഞാൽ വൃത്തി പ്രവർത്തിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അച്ഛൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ പരത്തിലിരിക്കുമ്പോൾ ഗുണം പ്രവർത്തിക്കാം. വീണ്ടും അതിൻ്റെ അപവാദങ്ങൾ വരും. വന്ന് വന്ന് വന്ന് ഓരോ സൂത്രത്തിൻ്റെയും ആ പ്രവർത്തന ക്ഷേത്രം ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി വരും. ഉത്സർഗ അപവാദ ന്യായം എന്ന് പറയുന്നു. അവസാനം ഗുണത്തിന് പ്രവർത്തിക്കാൻ വളരെ ചുരുങ്ങി വരും സ്ഥലങ്ങൾ. അവരെ വൃദ്ധിയുടെയും സ്ഥലങ്ങൾ ചുരുങ്ങി വരും മറ്റ് സൂത്രങ്ങൾ വന്ന് പ്രവർത്തിക്കുമ്പോൾ. കൃഷ്ണ ഏകത്വം ഇരിക്കുന്നു, ആയുടെ വരതലേയായിരിക്കുന്നു. ഇവിടെ ആത്മണയ്ക്ക് പ്രവർത്തിക്കാമോ? എന്തുകൊണ്ടല്ല? അതിന് പ്രവർത്തിക്കാം, ആത്മണയ്ക്ക് പ്രവർത്തിക്കാം. പക്ഷേ എന്ത് ചെയ്യുന്നു? വൃദ്ധിരേജി വന്നിട്ട് അതിനെ ബാധിക്കുന്നു. അതാണ് ബാധ. അദ്വൈതത്തിൽ പറയുന്ന ബാധയല്ല ഇത്. കൃഷ്ണ ഏകത്വം. അപ്പോൾ അവിടെ വൃദ്ധി വരുന്നു. ആ എ വൃദ്ധി നമുക്കറിയാം. ആ ഐ ഔ മൂന്നുണ്ട്. അതിലേത് വരും? സ്ഥാനേ അന്തരത്തമാണ്. സ്ഥാനിയുടെ സ്ഥാനങ്ങൾ നോക്കുക. കൃഷ്ണ അകാരമാണ്. അതിൻ്റെ സ്ഥാനം എന്താണ്? ഏകത്വത്തിലെ എയുടെ സ്ഥാനം എന്താണ്? രണ്ടിനും കൂടെ ചേർന്നത് ഏത് വരും? ഏ തൈത്തോഹോ കണ്ടെത്താനോ വൃദ്ധിയിലായി വരുന്നു കൃഷ്ണേകത്വം. ആ ദേശി പേര് അവർണത്തിൽ നിന്നെന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഹ്രസ്വമായാലും ദീർഘമായാലും ശരി, പുറത്തിൽ ഏതിരുന്നാലും ശരി, പരത്തിൽ ഏച്ചിരുന്ന വൃത്തി വരും. ഗംഗ ആകാരാന്ത ശബ്ദമാണ്, ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. ഗംഗ ഓഘ ആ ഓന്നിരിക്കും. പുറത്തിൽ കണ്ഠം, പരത്തിലോ അവ രണ്ടിനും കൂടെ എന്തുവരും? ഓ തൗതോഹോ കണ്ഠോഷ്ടം ഗംഗമുഖ. ദേവ ഐശ്വര്യം ഇവിടെ പരത്തിൽ ഐയിരിക്കുന്നു, പുറത്തില്ല ആ കണ്ഠം. പുറത്തിലിരിക്കുന്നതിൻ്റെയോ സ്ഥാനം എന്താണോ? ഐൻ്റെ സ്ഥാനം എന്താണ്? ഐ ഏ തൈതോഹോ കണ്ടെത്താനും ഇവിടെ കണ്ടതാലും വരും. പരത്തിലിരിക്കുന്ന തന്നെ വരുന്നു, പരരൂപം വരുമ്പോഴിരിക്കും. പക്ഷെ പരരൂപമല്ല ഇവിടെ. രണ്ടും പോയിട്ട് പുതിയ ഒരാദേശം വരും, രണ്ടിൻ്റെയും കൂടെ സ്ഥാനത്ത് വരും. ദൈവൈശ്വര്യം കൃഷ്ണ ഔത്കണ്ഠ അവിടെ അങ്ങനെ ആയുടെയും ഔവിൻ്റെയും സ്ഥാനത്തിലൊരവ് വരുന്നു. ആ പരത്തിലിരിക്കുന്ന അതുപോലെ മറ്റൊന്ന് വരുന്നു. ഇവിടെ പറഞ്ഞു ഏച്ചു പരമിരിക്കുമ്പോഴെന്ന് പറഞ്ഞ് എല്ലാത്തിനും ഉദാഹരണം കൊടുത്തേണ്. ഏകത്വം നടത്തിയേ ഓഖ ഓ ഐശ്വര്യം ഐ ഔത്കണ്ഠ ഔ ഏ ഓ ഐ ഔ നാല് പരമിരിക്കുമ്പോൾ ഉദാഹരണം കൊടുത്തു. ഏത്യേതത്യൂട്സു എന്ന് വായിച്ചേ ൂട്സു ഊട്ടാണ് ഊട്ട് ഏത്യേതത്യൂട്സു ഏതി ഏതതി ഊട്സു എന്നാണ്. ഏതിശ്ച ഏതതിശ്ച ഊട്ടിച്ച നമ്മൾ മുമ്പ് പഠിച്ചതല്ല, സാമാന്യ സൂത്രങ്ങളാണ്. ഇത്തരം സൂത്രങ്ങളെല്ലാം വിശേഷിച്ച് ചില സ്ഥലങ്ങളിലേ വരും. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ സന്ധി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല, അതുകൊണ്ടാണ് അത് വിട്ടത്. പക്ഷേ മറ്റ് പ്രക്രിയകൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം വരും, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇതിൻ്റെ ആവശ്യം വരും. നമ്മൾ സാധാരണ സന്ധി പഠിക്കുന്നത് വാക്യങ്ങളിൽ വരുന്ന സന്ധി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പ്രക്രിയകളുടെ ആവശ്യം വരും. ഏതിശ്ച ഏതതിശ്ച ഊഠിച്ച ഇതിൽ ഏതി എന്ന് പറയുന്നത് ഈ ഏതി എന്ന് പറയുന്ന രൂപത്തെ തന്നെ എടുക്കേണ്ടത്. പിന്നെയോ ഇണ് ഗതവ് എന്ന് പറയുന്ന ഒരു ധാതുവിനെയാണ് ഏതി എന്ന് പറഞ്ഞത്. ഏധതി എന്ന് പറഞ്ഞിരിക്കുന്നതും ഇങ്ങനെ ഒരു രൂപത്തെ എടുക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ ഏധ വൃദ്ധ എന്ന് പറയുന്ന ഒരു ധാതുവിനെടുക്കാൻ വേണ്ടിയിട്ടല്ല, ആ ധാതുവിന് വേണ്ടി മാത്രമാണല്ലോ. ഊട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യയത്തെയാണ് വാഹ ഊട്ട് നമ്മൾ പഠിക്കും. വിശ്വവാഹ് എന്ന് പറയുന്ന ശബ്ദം പഠിക്കുന്നിടത്ത് പഠിക്കും. ഊട്ട് ഒരാദേശമാണ് ഊട്ട്, പ്രത്യേകമല്ല ആദേശം. അപ്പോൾ ഈ ഏത്തി ഏധത്യൂട്സ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകം ഓർമ്മയിരിക്കും. ഏതി എന്ന് പറയുന്നതിന് അതുകൊണ്ട് ഇണു ധാതുവിനെ ഗ്രഹിക്കണം. ഏധതി എന്ന് പറയുന്നുണ്ട് ഏത് ധാതുവിനെ ഗ്രഹിക്കണം. ഓട്ട് എന്ന് പറയുന്നത് കൊണ്ട് ഓട്ട് എന്ന് പറയുന്ന ആദേശത്തെ ഗ്രഹിക്കണം. അല്ല ഠ് എന്ന് പറയുന്ന പൂവും ശേഷിക്കുന്ന ഊ അതേ ഉള്ളൂ. അപ്പൊ ഏതി ഏതതി എന്ന് പറയുന്ന രണ്ട് ധാതുക്കളെ പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ആ ധാതുവിനെ പറഞ്ഞാൽ പോരെ. ഏതി ഏതതി എന്ന് എന്തിനു പറഞ്ഞു? സൂത്രങ്ങളിൽ ധാതുക്കളെ നിർദ്ദേശിക്കുന്നതിന് പൂർവാചാര്യന്മാരുടെ ചില നിയമങ്ങളുണ്ട്. പാണിനിക്ക് മുമ്പേ ഉള്ളതാണ്. ആ നിയമത്തെയാണ് പറയുന്നത്, ഇക് സ്ഥിപവും ധാതു നിർദ്ദേശി. ഇക് സ്ഥിപവും ധാതു നിർദ്ദേശി. ധാതുക്കളെ എവിടെയെങ്കിലും സൂത്രങ്ങളിൽ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ ധാതുക്കളോടുകൂടി ഇക്ക് അല്ലെങ്കിൽ ടിപ്പ് ഈ രണ്ട് പ്രത്യയങ്ങളെ ചേർത്തായിരിക്കും നിർദ്ദേശിക്കുന്നത്. പണ്ടേ ഉള്ള ഒരു രീതിയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഗമ് എന്ന് പറയുന്ന ഒരു ധാതു, ആ ധാതുവിനെ പാണിനി സൂത്രങ്ങളിൽ പറയുമ്പോൾ ഗമി എന്ന് പറയും. ഇക്ക് ഇക്കല് ഈ ശേഷിക്കും. കകാര യുക്തായി ലോപിച്ച് ഗമി എന്ന് പറയും. സൂത്രത്തിൽ അങ്ങനെ പറയും, ഗമേ രനട്ട് എന്നൊക്കെ സൂത്രങ്ങളിൽ പറയും. അപ്പൊ ഗമെന്നാണ് പറയേണ്ടത്, പക്ഷെ ഇക്ക് വന്നിട്ട് ഗമി എന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ ഭൂധാതു, ഭൂസത്തായ ഭവതി ഭവതഹ ഭവന്തി, അതിനൊരു സൂത്രത്തിൽ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ പാണിനി എങ്ങനെ പറയും? ഭൂ എന്നല്ല പറയുന്നത്, ഭവതി എന്ന് പറയും. ഭവതേരഹ എന്ന് നമ്മൾ പഠിക്കും. ഇപ്പൊ ധാതുക്കളെ സൂത്രങ്ങൾ നിർദ്ദേശിക്കുന്നതിന് ഉള്ള പൂർവാചാര്യ സമ്പ്രദായമാണ് ഇക്സ്തിപവും ധാതു നിർദ്ദേശേ. ഇക്കല്ലെങ്കിൽ തിപ്പ് വെച്ച് ധാതുവിനെ നിർദ്ദേശിക്കുക. അതിന് തന്നെ പ്രക്രിയകളെല്ലാം ചെയ്ത് രൂപം അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ഇവിടെ ഗതൗ എന്ന് പറയുന്ന ധാതുവിൽ തിപ്പ് വച്ചിട്ട് നിർദ്ദേശിച്ചാണ് ഏതി. ഏത് ഏതവൃദ്ധൗ എന്ന് പറയുന്ന ധാതുവിൽ തിപ്പ് വച്ച് നിർദ്ദേശിച്ചാണ് ഏതതി. അതാണ് ഇന്ന് ധാതുവിൻ്റെ രൂപം ഏതി എന്നും ഏത് ധാതുവിൻ്റെ രൂപം ഏതതി എന്നും വന്നത്. ഇതൊരു വിശേഷ നിയമമാണ്. കാരണം സൂത്രത്തിൽ തന്നെ ധാതുക്കളെയും ആദേശത്തെയൊക്കെ പ്രത്യെടുത്ത് കാണിച്ചിരിക്കുന്നുണ്ട്. ഈ ധാതുക്കളിൽ ഈ ആദേശത്തിൽ മാത്രമേ ഈ നിയമം നടപ്പിലാകൂ. അതാണ് വിശേഷമായി പറയും. സർവ്വസാധാരണയായ ഉദാഹരണം കിട്ടത്തില്ല. ഗുണവും വൃദ്ധിയും പോലെയൊന്നും അങ്ങനെ വരത്തില്ല. ഈ സൂത്രം എന്താ? ഇതും വൃദ്ധി വിധിക്കുകയാണ്. കാരണം 6:1:88 ആണ് വൃദ്ധി രേച്ചി. 6:1:89 ഈ സൂത്രം. അപ്പൊ പൂർവ്വത്തിൽ നിന്നും വൃദ്ധി ഇങ്ങോട്ട് വരുന്നുണ്ട്. വൃദ്ധിയെ വിധിക്കുകയാണ് ഈ സൂത്രം. വൃദ്ധി വിധിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ആ തേച്ചി പരെ, ആ തവർണത്തിൽ നിന്നും ഈ വെച്ച് പരമിരിക്കും വൃദ്ധി എന്ന് പറഞ്ഞു. ഇവിടെ പരമിരിക്കുന്നിടത്താണ് മാറ്റം. പൂർവ്വത്തിൽ വ്യത്യാസമൊന്നുമില്ല, അവർണം തന്നെ. ഇവിടെ ഉദാഹരണം നോക്കുക. ഉപൈതി ഉപൈധത്തെ പ്രഷ്ടോഹ, അതാണെങ്കിൽ സർവ്വസാധാരണമല്ല, ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് സാമാന്യ നിയമമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. പൂർവസ്ഥലങ്ങളിൽ പ്രവർത്തിക്കുക, അവിടെ മാത്രം നോക്കിയാൽ മതി. വൃത്തിയിൽ എന്താ പറയുന്നത്? അവർണ, അത് അവർണത്തിൽ നിന്നും, അത് പഴയതുപോലെ തന്നെ. ഏചാദ്യോഹോ ഏത്യേധത്യോഹോ അവർണാത് ഏചാദ്യോഹോ ഏത്തി ഏതത്യോഹോ. ഏത്തി ഏതതി എന്ന് പറയുന്ന സൂത്രത്തിലുള്ളതാണ് ഏത്യേതതി. അവർണത്തിൽ നിന്നും ഏതിയും ഏതതിയും പരമിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർണത്തിൽ നിന്നും ഇണു ധാതുവും ഏത് ധാതുവും പരമിരിക്കുമ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇണു ധാതു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രൂപം, ഏത് ധാതുന്ന് പറയുമ്പോൾ ആരും ആ സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വിശേഷം കൂടെ പറയുന്നുണ്ട്, അവർണ ഏജാദ്യോഹോ ഏജ് ആദ്യോഹോ എന്ന് കൂടി കൂട്ടിച്ചേർത്ത്. അങ്ങനെ പറയാൻ കാര്യം എന്താണ്? ഇവിടുത്തെ രേജി എന്ന് പറയുന്നതിൽ ഇവിടെയും ഏച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരർത്ഥം കിട്ടുന്നത്. അവർണത്തിൽ നിന്ന് ഏച്ച് ആദിയിലുള്ള ഇണ്ണു ധാതുവും ഏത് ധാതുവും അർത്ഥം കിട്ടും. ഏച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏവോ അയ്യോ, ഇതാണ് ഏച്ച്. അപ്പോ ഈ സൂത്രം പ്രവർത്തിക്കണമെങ്കിൽ അവർണത്തിൽ നിന്നും ഇണ്ണു ധാതുവും ഏത് ധാതുവും പരവിരുന്നാൽ പോരാ, മറിച്ചത് അതിന്റെ തുടക്കത്തിൽ ഏച്ചിലെ വർണ്ണവും വേണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവർണത്തിൽ നിന്നും എണ്ണും ഏതും ധാതുവും പരം വരുന്നാൽ വൃദ്ധി വരുമെന്നല്ല പറയുന്നത്, എണ്ണും ഏതും ഏച്ചാദ്യായിരിക്കണം. എന്നുവെച്ചാൽ ഏച്ചിലെ വർണ്ണം ആദ്യമായിരിക്കും. ഏജാദോ ആദോ എന്ന് കിട്ടുന്നത് വാന്തോ ഇപ്രത്യയിൽ നമ്മൾ പറഞ്ഞു, യസ്മിൻ വിധി തദാദാ വൽഗ്രഹണേ. പരത്തിൽ ആദ്യം എന്നുള്ള കിട്ടുന്നത് ആ വാർത്തീയ പ്രകാരമാണ്, യസ്മിൻ വിധിത്ത ദാതാവൽ എന്നുള്ള നിയമം അനുസരിച്ചിട്ടാണ്. അപ്പം ഏച്ച് വരുന്നു, പൂർവത്തിൽ നിന്ന് പകരം ഏച്ച് ആദിയിലുള്ള അർത്ഥം കിട്ടും. അതെങ്ങനെ അർത്ഥം കിട്ടുന്നു എന്ന് പറഞ്ഞാണ് അത് പ്രാധാന്യമുള്ള കാര്യമില്ല. നമുക്കിപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർണത്തിൽ നിന്ന് ഇന്ന ധാതുവും ഏത് ധാതുവും പരത്തിലിരുന്നു കഴിഞ്ഞാൽ വൃദ്ധി വരും. പക്ഷേ അവിടെ ഒരു നിബന്ധന കൂടിയുണ്ട്, ആ ഇണ്ണു ധാതുവും ഏത് ധാതുവും ഏച്ച് ആദിയിലുള്ളതായിരിക്കും. അതാണ് അത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതാദ്യം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനുള്ള പ്രയാസം പോലെ തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് ഊട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഇത് രണ്ടും മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. അവർണത്തിൽ നിന്ന് ഇണുധാതുവും ഏത് ധാതുവും എന്ന് വെച്ചാൽ അതിൻ്റെ രൂപം പരമിരിക്കണം. ആ രണ്ട് രൂപങ്ങളുടെയും ആദ്യത്തിൽ ഏച്ചൽപ്പെട്ട വർണ്ണവും വേണം. കൂട്ടവിടെ ഇരിക്കട്ടെ, ഇരുന്നാൽ വൃദ്ധി വരുമെന്നാണ്. ഇവിടെ നോക്കോ, ഉപ ഏതി എന്നിരിക്കുന്നു. ഉപ ഏതി ഇവിടെ ഇപ്പം നമ്മൾ തൽക്കാലം ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടി വരും. പ്രക്രിയകൾ ഇനി പഠിച്ചേ നമുക്ക് ബാക്കി മനസ്സിലാവും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക, ഏരി എന്ന് പറയുന്നത് ഇണുധാതുവിന്റെ രൂപമാണ്, അത് മനസ്സിലാക്കുക. എന്തി അങ്ങനെയാണ് എന്റെ രൂപം പോകുന്നത്, ഇണുധാതുവിന്റെ രൂപം ഏതി ഇതഹ എന്തി. ഉപ ഏതി എന്നിരിക്കുന്നു. ഇത് നമ്മളിപ്പോൾ ധരിച്ചു നോക്കിയാൽ എങ്ങനെയാ രൂപം വന്നു, വീണ്ടും ധാതുവിൽ നിന്ന് അതെല്ലാം തിങ്കന്ത പ്രക്രിയയിൽ പഠിക്കും. ഉപാധ്യായി എന്നിരിക്കുമ്പോൾ ഇവിടെ എതി എന്ന് പറയുന്നത് ഇണ്ധാതുവിന്റെ രൂപമാണ്. മാത്രമല്ല അത് തുടക്കത്തിൽ ഏയാണെന്ന് വെച്ചാൽ അത് ഏച്ചിൽപ്പെടുന്ന വർണ്ണമാണ്. അപ്പൊ ഏച്ച് ആദിയിലുള്ളത്, ആദ്യം എന്ന് വെച്ചാൽ തുടക്കം, തുടക്കത്തിലുള്ളതായ ഇണധാതുവിന്റെ രൂപം. ഇണധാതു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇണധാതുവിന്റെ ഒരു രൂപം. അത് പരമിരിക്കുമ്പോൾ പൂർവപരങ്ങൾക്ക് വൃദ്ധി ഏകാദേശമായി വരും. ഉപ എരിയെന്നിരിക്കുന്നിടത്ത് ആക്യം ഏക്യം കൂടി സ്ഥാനയാന്തരം പ്രകാരം ഐകാരം വന്നിട്ട് ഉപൈതി എന്ന് വരും. ഉപ എരി ഉപൈതി. അടുത്ത ഉദാഹരണം നോക്കുക. ഉപ ഏധത്തെ, ഉപ ഏധത്തെ. ഈ ഏധത്തെ എന്ന് പറയുന്നത് ഏധുതാവിന്റെ രൂപമാണ്. ഏധത്തെ ഏധേത്തെ ഏധന്തേ ആത്മനിപദ രൂപങ്ങളാണ് ഏധുതാവ്. ഉപ ഏധത്തെ എന്നിരിക്കുന്നു. ഇത് ഏത്യേധത്യോഹോ ഏധതിക്ക് ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞ് ഏതിക്ക് ഉദാഹരണമാണ്. ഉപശബ്ദത്തിന്റെ പരത്തിൽ ഏത് ധാതുവിന്റെ രൂപമിരിക്കുന്നു, അതാണ് ഏധത്തെ. അതിന്റെ വിശേഷത എന്താണ്? അത് ഏച്ച് ആദിയിലുള്ളതാണ്, ഏച്ചിൽപ്പെട്ട ഏകാരം ആദിയിലുള്ളതാണ്. ഉപ ഏധത്തെ എന്നിരിക്കുമ്പോൾ ഏച്ച് ആദിയായ ഏത് ധാതുവിന്റെ രൂപമായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സൂത്രം പറയുന്നത് എന്താണ്? ഏത്യേതത്യോഹോ ഏതിയും എതതിയും പരമരിക്കുമ്പോൾ അവർണത്തിൽ നിന്നും വൃദ്ധി ഏകാദേശവുമായി വരുന്നു. ആക്യം ഏക്യം കൂടി സ്ഥാന അന്തർമുഖപ്രകാരം സ്ഥാനസ്വാമിയുള്ള ഐകാരം വന്നിട്ട് ഉപയേധത്തെ. അപ്പൊ ഏതിക്കും ഏധതിക്കും ഉദാഹരണമായി. ഇനി ഊട്ട് പരമരിക്കുമ്പോൾ ഉള്ളതാണ്. ഊട്ട് ഇതും ഇതിൻ്റെ ഇതുവരെയുള്ള പ്രക്രിയകൾ നമ്മൾ ഇനി പഠിക്കേണ്ടതാണ്. തൽക്കാലം ഇതിനെ നമ്മൾ ഇങ്ങനെ പിരിക്കുക, പ്രഷ്ട ഊഹ എന്ന് പിരിക്കുക. എങ്ങനെ അത് വന്നു എന്നുള്ള പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഷ്ട ഊഹ, ഊഹന്നിരിക്കും, ഊഹ മൊത്തം വരത്തില്ല, പ്രഷ്ട ഊഹ് എന്നിരിക്കും. ഇത് പ്രഷ്ട വാഹ് എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവചന രൂപമാണ്. പ്രഥമ ഏകവചനത്തിൽ പ്രഷ്ടവാട്ട് പ്രഷ്ടവാട് രണ്ട് രൂപം വരും. പ്രഷ്ടവാഹു പ്രഷ്ടവാഹ പ്രഷ്ടവാഹം പ്രഷ്ടവാഹു പ്രഷ്ടോഹ എന്ന് വരും. പ്രഷ്ടോഹ പ്രഷ്ടോഹേ അങ്ങനെ മൂന്ന് രൂപം. പ്രഷ്ടപാടെന്ന് പറയുന്നതിന്റെ ദ്വിതീയബഹുവചനം. ദ്വിതീയബഹുവചനത്തിൽ പ്രഷ്ട ഊഹന്നിരിക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. അതിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കുക, അതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുക, അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇവിടെ ഊട്ടിനൊരു ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. പ്രഷ്ട ഊഹന്നിരിക്കും. പ്രഷ്ടവൂഹന്നിരിക്കുമ്പോൾ പ്രഷ്ടയിൽ ആ അപർണ, അതിൻ്റെ പരത്തിലിരിക്കുന്ന ഊ, അവിടെ വൃദ്ധി വന്നിട്ട് ആക്യം ഊക്യം കൂടെ വൃദ്ധി വന്നാൽ എന്തുവരും? ആ വരും പ്രഷ്ടൂഹ്. പിന്നെ അവിടെ വേറെ കാര്യങ്ങൾ വരാറുണ്ട്. ശസ്തു പ്രത്യയം വരും, കൂടി ചേർന്ന് പ്രഷ്ടൂഹ എന്ന രൂപം വരും. പ്രഷ്ടൗഹ് എന്ന് പറയുന്ന പ്രാതിനിധ്യത്തിൽ ഇവിടെ ഊ ആണ്. ഇവിടെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഈ ഊ എവിടെ നിന്ന് വന്നു? ഇവിടെ ഊട്ടെന്നൊരാദേശം വന്നു, അതിലെ ഠകാരയിത്തായി പോയി. ശേഷിക്കുന്ന ഊ ആണ് ഇവിടെ കാണുന്ന ഊഹയിലവു. സാധാരണ ഊഹയിലവു അല്ല, ഊഹ എന്ന് പറയുന്നിടത്തൊരു ഉണ്ട്, അതല്ലേ. ഇവിടുത്തെ ഊവിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഊട്ടെന്ന് പറയുന്ന ആദേശത്തിലെ ഊവാണ്. അതെങ്ങനെ അറിയാം? അതൊക്കെ നമ്മളിപ്പോൾ തൽക്കാലം അങ്ങനെയാണെന്ന് ധരിച്ചു വയ്ക്കുക. ആ സൂത്രം പഠിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. പ്രഷ്ഠ ഊഹ എന്നിരിക്കുന്നിടത്ത് ഈ ഊ എന്ന് പറയുന്നത് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഊട്ട് എന്നതിലെ ഊ ആണ് എന്ന് മനസ്സിലാക്കുക. പട്ട് എവിടെ പോയി? ലോപിച്ചു പോയി. അതിൽ കൂടുതൽ ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പൊ പ്രഷ്ഠ ഊഹ എന്നിരിക്കുന്നിടത്ത് എന്താ പറഞ്ഞത്? അവർണത്തിൽ നിന്നും പ്രഷ്ഠയിലെ അവർണത്തിൽ നിന്നും ഊട്ട് പരമിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഊട്ടില്ല, ഇവിടെ ഊയേ ഉള്ളൂ. ഇവിടെ പരത്തിനുണ്ട് ഊഹയിലോ. പരമിരിക്കുമ്പോൾ പൂർവപരങ്ങൾക്ക് ഇവിടുത്തെ ഏകാദേശമായി വന്നിട്ട് അവ വരുന്നു. പ്രഷ്ഠോ ശസ് പ്രഷ്ഠോഹ എന്ന് വരും. ഇവിടെ മൂന്ന് സ്ഥലത്തും അർത്ഥം ഉപയേതി ഇണുകതോ ഗമിക്കുന്നു സഞ്ചരിക്കുന്നു എന്നാണ്. വാക്യത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉപയേതി സമീപത്ത് സഞ്ചരിക്കുന്നു അങ്ങനെ അർത്ഥം വരും. ഉപ സമീപം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ പല അർത്ഥത്തിലും എടുക്കാം. ഉപസർഗങ്ങൾക്ക് പല അർത്ഥങ്ങളുണ്ട്. ഏതതയെന്ന് വെച്ചാൽ വൃദ്ധിയെ പ്രാപിക്കുന്നു എന്നാണ്. ഉപയുദ്ധത്തെ എന്ന് പറഞ്ഞാൽ അടുത്ത് വൃദ്ധിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. പ്രഷ്ടോഹ എന്ന് പറയുന്നത് നേരത്തെ ഗവ്യൂതി എന്ന് പറഞ്ഞതുപോലെ ഒരു അപൂർവമായ ശബ്ദമാണ്. ഗവ്യൂതി എന്നും ഇന്നിപ്പോൾ ഉപയോഗിക്കാറില്ല, ആവശ്യം വരാറുമില്ല, സന്ധി പിരിക്കേണ്ട ആവശ്യം വരില്ല. ഇതും അതുപോലെ തന്നെ ഇതൊരു പ്രക്രിയ മധ്യത്തിൽ വരുന്ന ഒരു സന്ധിയാണ്. ഇത് കാളക്കുട്ടിയാണ് പറയുന്ന പ്രഷ്ടോഹ. കാള എന്ന് പറയുമ്പോൾ പ്രഷ്ടം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയകാലത്ത് കാളക്കുട്ടികൾക്ക് ഉഴുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ട്രാക്ടർ വന്നപ്പോൾ അതൊന്നും പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് അറിയുന്നു. രണ്ട് മുഖം രണ്ട് കാളയുടെ കഴുത്തിൽ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ നടുക്ക് കലപ്പ വെച്ച് കെട്ടിയാണ് പഴയ കാലത്ത് ഉഴുന്നത്. അപ്പോൾ മുതിർന്ന രണ്ട് കാളകളെ വെച്ചായിരിക്കും ഉഴുന്നത്. ഈ മുഖത്തിൻ ഒരു ചെറിയ കാളക്കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നുഖത്തിലൊരു എക്സ്റ്റൻഷൻ ഫിറ്റ് ചെയ്യും, നീളത്തിലൊരു തടി. എന്നിട്ട് മറ്റേ കാളയെ അതൊരു നുഖമാണ് ഒരു സൈഡിലേക്ക്, ഒരു ചെറിയ കാളെ അതിൻ്റെ അകത്ത് കയറ്റി നിർത്തും. എന്നിട്ട് ഈ വലിയ കാളകളെ അടിച്ചുവിടുമ്പോൾ ഇതൊപ്പം നടക്കും. കാരണം ഒരു ചെറിയ നുഖത്തിൻ്റെ കഴുത്തിൽ വെച്ചിട്ട് മെയിൻ നുഖത്തിനോട് കെട്ടി വെച്ചിരിക്കും. അങ്ങനെ ഇതിൻ്റെ തോളിൽ കെട്ടിവെക്കുന്ന ചെറിയ നുഖാനാണ് പ്രഷ്ഠം എന്ന് പറയുന്നത്. അപ്പം മറ്റു രണ്ട് കാളം നടക്കുന്നതനുസരിച്ച് ഇത് നടന്നേ പറ്റൂ. കാരണം ഇതിനിടയ്ക്ക് ഒരു അടി കൊടുക്കും. ഇതിന് ഓടിപ്പോകാനും പറ്റത്തില്ല, കാരണം ഈ നുഖം അതിൻ്റെ കഴുത്തിയിരിക്കുകയാണ്. അതിങ്ങനെ ചുമന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കും. അതും കൊണ്ട് അതിനെ പ്രഷ്ഠം എന്ന് പറയും. പിന്നെ വേറെ ഒരു ഉരുളം തടി വടക്കേ ഇന്ത്യയിലൊക്കെ പോയപ്പോഴും കാണാം. നല്ല വളർന്നു വരുന്ന നല്ല കാളയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കഴുത്തിലൊരു ഉരുളം തടി കെട്ടി താഴോട്ടിടും. അപ്പോൾ അത് കുറച്ചൊന്ന് കഴുത്ത് താഴ്ത്തി നടക്കുന്നതിന് ശീലിക്കും. അതുമല്ല വണ്ടി കെട്ടുന്നതിനും ഉഴുന്നതിനും വേണ്ടിയുള്ള ട്രെയിനിങ്ങാണ്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തടിയാണ് പറയുന്നത് പ്രഷ്ഠം എന്ന് പറയുന്നത്. അത് വഹിക്കുന്നവൻ പ്രഷ്ഠം മഹതീരി പ്രഷ്ഠവാട്ട് പ്രഷ്ഠവും. അപൂർവമായി ഉള്ള ഒരു ശബ്ദമാണ്, സാധാരണ വരാറില്ല. എവിടെയെങ്കിലും സാഹിത്യത്തിലൊക്കെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുമ്പോൾ അതും പഴയ കാലത്ത് ഇങ്ങനെ ഒരു രൂപം വരും. അങ്ങനെ ഒരു രൂപം ഉള്ളതുകൊണ്ട് അതിനൊരു സൂത്രം ഉണ്ടാക്കി പാണി. അന്ന് കൃഷിയൊക്കെയാണല്ലോ മനുഷ്യന്റെ ഉപജീവന മാർഗം. ഇതൊക്കെയാണ് അന്നത്തെ പ്രധാന സംഭാഷണ വിഷയം. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഏത്യേതൂട്സു എന്ന് പറയുന്ന ഒരു സൂത്രത്തിന്റെ ആവശ്യം ഒന്നിനു വന്നു. കാരണം ഉപ ഏതി എന്നിരിക്കുന്നു, ആ എന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് സൂത്രം വരാം? അതിനെ ഏത് സൂത്രം ബാധിക്കും? വൃദ്ധരേതി. അതിനെ ഏത് ബാധിക്കും? അല്ല, ഉപ ഏതി എന്നിരിക്കുന്നിടത്ത് നേരത്തെ പഠിച്ച സൂത്രം. പരരൂപം ആദുപസറങ്ങ എങ്ങാതു ധാതു പരെ പരരൂപ ഏകാദേശി എങ്ങി പരരൂപം പഠിച്ചിട്ടുണ്ടോ? ആ, അത് പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു സൂത്രം ഇവിടെ വൃദ്ധി വിധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സൂത്രപ്രകാരം ഏങ്ങി പരരൂപം വന്നിട്ട് പരരൂപം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വൃദ്ധിയെ പ്രത്യേകം വിധിച്ചത്, ഏങ്ങിപ്പരരൂപം. അതുപോലെ തന്നെ ഉപയേധതയും അവിടെ അത് തന്നെ വരും, പരരൂപം വരും. പരരൂപം വന്നു കഴിഞ്ഞാൽ ഉപയേതിന്ന് വരും, ഉപയേതിന്ന് വരും, ഉപയീതി എന്ന് വരത്തില്ല. പരരൂപം വന്നാൽ ഏ എന്ന് വരും, വൃത്തി വന്നുകൊണ്ട് അയന്നു. അപ്പോൾ ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്ന ശരിയായ രൂപം ഉപയീതിയാണ്. ആ രൂപം ശ്രദ്ധിക്കാൻ വേണ്ടി സൂത്രം ഉണ്ടാക്കി പണി. അതുപോലെ തന്നെ ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്ന പ്രസിദ്ധമായ രൂപം ഉപയേധത എന്നല്ല ഉപൈധത എന്നാണ്. ഉപയേധത എന്നിരിക്കുമ്പോൾ ഏങ്ങി പരരൂപം വന്നാൽ ഉപയേധത എന്ന് വരും. അത് ഒഴിവാകാൻ ഇത് പൃഷ്ഠ ഊഹാന്നിരുന്നാൽ ഏത് രൂപം വരും? ആഗുണം വരും, പൃഷ്ഠോഹ എന്ന് വരും. അത് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇവിടെ കൂട്ടം വിധിച്ചു. അപ്പൊ ഇത് ഇങ്ങനെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രം വരുന്നവർ ഇതാണ്. ഇത് സാധാരണ സന്ധിയിൽ വരത്തില്ല, കാരണം ഇത് ഉപസർഗസന്ധിയാണ് ഇവിടെ രണ്ടിടത്ത്. പ്രഷോഹ എന്ന് പറയുന്നത് പദമധ്യത്തിൽ വരുന്ന സന്ധി, സാധാരണ ഉപയോഗത്തിൽ വരാത്തതുകൊണ്ടാണ് നമ്മളിതിനെ ഒഴിവാക്കിയത്. ഇത് ഇങ്ങനെ ഒരു ഉദാഹരണം വരുന്ന സ്ഥലം നമ്മൾ തേടിപ്പോവേണ്ടി വരും, എവിടെയാണ് ഇത് പ്രയോഗിച്ചിരിക്കുന്നു എന്ന്. അവർണത്തിൽ നിന്നും ഏച്ച് ആദിയിലുള്ള ഇണുധാതുവിന്റെയും ഏത് ധാതുവിന്റെയും രൂപങ്ങൾ പരമരിക്കുമ്പോഴും ഊട്ടിയെ പ്രത്യേകം എടുക്കണം, കാരണം അതിന് ഏച്ച് ആദി വരത്തില്ലല്ലോ. ഊട്ടിയിൽ ആദ്യം ഊവാണ്, അതിനെ പ്രത്യേകം എടുക്കണം. അതാണ് ഊഢിച്ച എന്ന് പ്രത്യേകം പറഞ്ഞു. അവർണത്തിൽ നിന്ന് ഊട്ട്, ഊട്ടെന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കണം, ഊട്ടെന്ന് പറയുന്ന ആദേശത്തിലെ ഊകാരം ഏതെങ്കിലും ഉയരുന്നാ പോരാ. ഊകാരം പരമരിക്കുമ്പോഴും വൃത്തി ഏകാദേശമായി വരുന്നു. അങ്ങനെ മൂന്ന് രൂപം കിട്ടും. ഏച്ചാദ്യഹോക്യം, ഇവിടെ ഏതി ഏതതി എന്ന് പറയുന്നതിന് പൂർവത്തിൽ നിന്ന് വരുന്ന ഏച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വൃദ്ധരേജിയിൽ നിന്ന്. എന്നിട്ട് തദാദി എന്നർത്ഥം പറഞ്ഞു. ഏച്ച് ആദിയിലുള്ള ഏച്ചെന്ന് പറഞ്ഞാൽ എല്ലാ വർണ്ണവും വേണമെന്നില്ല, ഏതാണോ വരുന്ന അത്. അല്ല, ഏച്ചിലെ എല്ലാ വർണ്ണങ്ങളും ആദ്യം വരാൻ പറ്റില്ല. പ്രത്യാഹാരം മേളിൽ നിന്ന് താഴോട്ട് വന്നതുകൊണ്ട് ഏച്ചെന്ന് നടത്തുന്നേ ഉള്ളൂ. ഏച്ചിലെ എല്ലാത്തിനും ഉദാഹരണം ഉണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ വരണമെന്നില്ല. അങ്ങനെ ഏച്ച് ആദിയിലുള്ള ഇണുധാതു ഏത് ധാതു എന്നെന്തിനു പറഞ്ഞു? അവയുടെ രൂപം എന്നെന്തിനു പറഞ്ഞു? നമ്മളെ ചോദിക്കുന്ന ഏചാദ്യൂഹോ കിം, ഏചാദ്യൂഹോ എന്നെന്തിനു പറഞ്ഞു? ആദ്യ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞു. എന്നുവെച്ചാൽ സൂത്രത്തിന്റെ ഉദാഹരണം, ഈ സൂത്രത്തിലെ നിയമങ്ങൾ പ്രവർത്തിക്കുന്ന ഉദാഹരണം പറഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോകുന്നത്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സൂത്രം പ്രവർത്തിക്കാത്ത സ്ഥലത്തെ കാണിക്കുകയാണ്. സൂത്രത്തിൻ്റെ വിപരീത ഉദാഹരണം അതിനടുത്ത് പറയും. ഇതിനെ പ്രത്യുദാഹരണം എന്ന് പറയും. ഇത് നമ്മൾ ഉദാഹരണങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പം പ്രത്യുദാഹരണം പഠിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ പറയാൻ പോകുന്ന സ്ഥലത്ത് ഈ സൂത്രം പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കണം. അങ്ങനെ ചോദ്യം ചോദിക്കുന്നു. ഇവിടെ എന്താണ് രൂപം? ഉപ ഇതഹ, ഉപ ഇതഹ, ഏതി ഇതഹ, എന്തി എന്നാണല്ലോ ഇതിന്റെ രൂപം നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇന്ന് ധാതുവിന്റെ രൂപം അങ്ങനെ പോകുന്നു. ഏതി ഇതഹ എന്തി ഏഷ് ഇത ഇത ഏമി അങ്ങനെ പോകും. അപ്പൊ ഉപ ഏതി നിരുന്നിടത്ത് ഈ സൂത്രം പ്രവർത്തിച്ച് വൃദ്ധി വന്നു. തിങ്കന്ധത്തിന്റെ രൂപങ്ങൾ അങ്ങനെ പോകുന്നു. പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ അങ്ങനെ പോകുന്നു. അപ്പോ ഇതഹ എന്ന് വരുമ്പോഴോ ഉപ ഇതഹ എന്നിരിക്കുന്നു. ഇത് ഇണ് ധാതുവിന്റെ രൂപമാണ്, പക്ഷെ അവിടുത്തെ രൂപത്തിന്റെ ആദിയിൽ ഏച്ചില്ല, ഏച്ച് ആദിയിലില്ല. ഏച്ച് എന്ന് വെച്ചാൽ ഏ ഓ ഐ ഓ ഏതെങ്കിലും പറഞ്ഞാൽ അതൊന്നുമല്ല. പിന്നെ ഇവിടെ ഈ ആണ് ഇരിക്കുന്നത്, ഇതഹ എന്നായിരിക്കുന്നു. അതെന്തുകൊണ്ട്? അതിനൊക്കെ നിയമങ്ങൾ നമ്മൾ പഠിക്കും, തിങ്ങന്ത പ്രക്രിയയിൽ പഠിക്കും. ഇപ്പോൾ ഉപ ഇതഹ എന്നിരിക്കുന്നിടത്ത് ഇണധാതുവിന്റെ രൂപം തന്നെ, പക്ഷെ ഏച്ച് ആദിയിലില്ല, ഇല്ലെങ്കിൽ ഈ സൂത്രം പ്രവർത്തിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് വൃദ്ധി രേച്ചിയിൽ നിന്ന് ഏച്ചി ഇവിടെ കൊണ്ടുവന്നു. യസ്മിൻ വിധി തദാതവ ഗ്രഹണ എന്നുള്ള നിയമപ്രകാരം തദാദി എന്നുള്ള അർത്ഥമുള്ള എടുത്ത് അതിനു വേണ്ടിയിട്ടാണ് ഉപയിതയിൽ ഇത് പ്രവർത്തിക്കാൻ പാടില്ല. ഉപയിതഹ എന്ന രൂപം വരാൻ പാടില്ല. പിന്നെയോ ഉപ ഇതഹ ആയുടെ തരത്തിൽ ഈ ഇരുന്ന സൂത്രം പ്രവർത്തിക്കും. ആ ഗുണം വന്നിട്ട് ഉപയേതഹ എന്ന് പ്രവർത്തിക്കും. ഉപയിതഹ ഉപയേത ഉപയിതഹ എന്ന് വരാൻ പാടില്ല. കാരണം വീണ്ടും ധാതുവിന്റെ രൂപമാണ്. പക്ഷെ അത് ഏച്ചാതിയില്ലല്ല. അപ്പൊ ഇണ് ധാതുവിൽ ഏച്ചാതി എന്ന് പറഞ്ഞതിന്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് ഉപ ഇതഹ എന്ന് കാണിച്ച അവിടെ വരുന്നില്ല. അതുകൊണ്ട് ഇത് പ്രത്യുദാഹരണമായി. ഇനി ഏത് ധാതുവിൽ എന്തിനങ്ങനെ പറഞ്ഞു ഏച്ചാതി എന്ന്? അതിന് ഉദാഹരണമാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്, പ്രേദിദത്. മാ ഭവാൻ പ്രേദിദത്ത് എന്നാണ്. മാ ഭവാൻ മിട്ടാക്കി, അത് നമുക്കിവിടെ ആവശ്യമില്ല. മാ എന്തിനു പറഞ്ഞു എന്നൊക്കെ വിശദീകരിക്കാൻ പോയാൽ ഇവിടെ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അതൊക്കെ അതെല്ലാം അങ്ങ് വിടണം. അത് നമ്മൾ തിങ്കന്ധം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാവും. ഇവിടെ ഇത്രയും എടുക്കുക, പ്ര ഇതിദത്ത്, ഇതിദത്ത്. ഇവിടെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഇത് ഏത് ധാതുവിന്റെ രൂപമാണ്? ഇതിദത്ത്, ഇതിദത്ത് ഏത് ധാതുവിന്റെ രൂപമാണ്? ഏത് ധാതുവിന് ഇങ്ങനെ ഒരു രൂപം വന്നെങ്ങനെ നിജന്ത രൂപമാണ്, നിശ്ചപ്രത്യം വരും. പ്രേരണാർത്ഥത്തിലുള്ള നിശ്ചപ്രത്യം വന്നിട്ട് ഇങ്ങനെ ഒരു രൂപം വരും. ഇതി തത്ത് ലുങ്ങിന്റെ രൂപമാണ്. ഇതി തത്ത് അതിൽ കൂടുതൽ ഇപ്പം മനസ്സിലാക്കാൻ പോയാൽ നമുക്ക് ഏത് എങ്ങനെ പ്രത്യയം വന്നു എന്ത് പറഞ്ഞു അത് നമ്മൾ സിദ്ധാന്തത്തിൽ തന്നെ പഠിക്കുന്നതാണ് പ്രക്രിയയിൽ. പക്ഷെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. മാ എന്തിനു പറഞ്ഞു അതും പറഞ്ഞിട്ട് കാര്യമില്ല. നമാങ്കി ഓകെ അടാടു നസ്തഹ സൂത്രങ്ങളൊക്കെ ഇനി പഠിക്കും. അതൊന്നും ഇപ്പം ഇവിടെ ചിന്തിച്ചിട്ടേ കാര്യമില്ല, മനസ്സിലാകാൻ പ്രയാസമില്ല. ഇത്രയും മാത്രം പഠിക്കുക. ഇവിടെ പ്ര ഇതിദത്ത് എന്നാണ് രൂപം. ഈ ഇതിദത്ത് എന്ന് പറയുന്നത് ഏത് ധാതുവിന്റെ രൂപമാണ്? ഇവിടുത്തെ വിശേഷം എന്താണ്? ഏത് ധാതുവിന്റെ ഈ രൂപത്തിൽ ആദ്യം ഏച്ചില്ല, ഈയാണിരിക്കുന്നത്. ഈദിദത്ത് ഏദിദത്ത് എന്നല്ല ഇരിക്കുന്നു. അത് മനസ്സിലാക്കണം. പ്ര ഇദിദത്ത് എന്നിരിക്കുന്നിടത്ത് ഇദിദത്ത് ഏത് ധാതുവിന്റെ രൂപമാണ് എന്നാൽ ഏച്ചാദിയിലില്ല ഏജാതിയായ ഏത് ധാതുവിന്റെ രൂപമല്ല. എങ്ങനെ മനസ്സിലായി? തുടക്കത്തിൽ ഈ ആണ്, ഏ അല്ല. ഓ ഏത്യേതത്യൂട്സു എന്നുള്ള സൂത്രപ്രകാരം വൃദ്ധി വരണമെങ്കിൽ ഏത് ധാതു ഏച്ചാതിയായിരിക്കണം, അത് ഏ ആദ്യത്തിൽ വേണം. ഇവിടെ അത് പോയി ഈ ആയി, പ്രക്രിയകളൊക്കെ ഒന്ന് ഈ ആയി മാറിയതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഈ സൂത്രം പ്രവർത്തിക്കുന്നില്ല, വൃദ്ധി വരുന്നില്ല. പ്ര ഇത് യുദ്ധത്തന്നിരിക്കുമ്പോൾ എന്ത് വന്നു? ആഗുണം വന്നിട്ട് പ്രയുദ്ധ. ഇത്രയും മാത്രം നമ്മളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇതും പ്രത്യുദാഹരണമാണ്. അതിൽ ഉപയുദ്ധ എന്ന് പറയുന്നത് ഏതിക്ക് ഉദാഹരണം, പ്രയുദ്ധത്ത് എന്ന് പറയുന്നത് ഏധതിക്ക് ഉദാഹരണം. ഏതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം ഇണ ധാതു. ഏധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ധാതു. നമ്മൾ പ്രയോഗത്തിൽ വരുമ്പോൾ ഇന്ന് ധാതുവിനെ അല്ല എടുക്കുന്ന, അതിൻ്റെ ഏതെങ്കിലും രൂപത്തെയായിരിക്കും. അപ്പോൾ ആദ്യം ഉപയതി എന്നുള്ളത് ഇണ ധാതുവിൻ്റെ രൂപത്തെ കാണിച്ചു, ഉപയുദ്ധത്തെ ഏത് ധാതുവിൻ്റെ രൂപത്തെ കാണിച്ചു. പ്രത്യുദാഹരണത്തിൽ ഉപയദ്ധ എന്ന് പറയുന്നിടത്ത് ഇണ ധാതുവിൻ്റെ രൂപത്തെ കാണിച്ചു, പ്രയുദ്ധത് എന്ന് പറയുന്നിടത്ത് ഏത് ധാതുവിൻ്റെ രൂപത്തെ കാണിച്ചു. ഇതും അപൂർവമായി വരുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതെടുക്കാത്തത്. സാധാരണ സന്ധിയിലൊന്നും ഇത് വരത്തില്ല. പിന്നെ എവിടെയെങ്കിലും ഒരു ഉദാഹരണം വരുമ്പോൾ അവിടേക്ക് വേണ്ടി. ഏത് വൃദ്ധവും എന്നാണ്, വളരുക, വൃദ്ധിയെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രേരണാർത്ഥം വരുമ്പോൾ എപ്പോഴും എന്താണ്? പഠതി, പാഠയതി, ഗച്ഛതി, ഗമയതി, പ്രേരണാർത്ഥമാണ്. പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു, നടത്തുന്നു, ഇങ്ങനെ പ്രേരണാർത്ഥം വരും. ഇവിടെ ഭവാൻ അങ്ങ് മാ പ്രേരിതം എന്ന് വെച്ചാൽ വലിയ പൊങ്ങച്ചം കാണിക്കേണ്ട എന്നാണ് എൻ്റെ അർത്ഥം. വലിയ പൊങ്ങച്ചം ഒന്നും കാണിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്ന അർത്ഥം വരുന്നത്. വൃദ്ധിയെ പ്രാപിക്കണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പൊങ്ങച്ചമാണ്. ഒരു പൊങ്ങച്ചക്കാരനായ ഒരാളുടെ അടുത്ത് അടുത്തു നിന്ന് ഒരാൾ പറയുന്നത് അങ്ങ് വലിയ പൊങ്ങച്ചൊന്നും കാണിക്കണ്ട, മാ ഭവാൻ മാ എന്ന് വെച്ചാൽ അരുത്, മാ നിഷാദ, അവിടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നിഷേധാർത്ഥത്തിലുള്ള അവ്യയമാണ് മാ, വേണ്ട എന്ന് പറയുക. അതിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ ഇത്രയും മാത്രം നോക്കുക, പ്ര ഇതി ബാക്കി അങ്ങ് വിട്ടയക്കുക, അതൊന്നും നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഇത് പ്രത്യുദാഹരണം. ഉപേതി ഉപേദത എന്ന് പറയുന്ന ഉദാഹരണം. ഓ ശബ്ദം പ്രത്യേകിച്ച് അതിന് പ്രത്യേക ഒരു ഉദാഹരണം കൊടുത്തു. അപ്പൊ ആ സൂത്രത്തിന്റെ ഉദാഹരണമായി പ്രത്യുദാഹരണമായി. ഏ ജാതി എന്ന് പറയുന്നത് ഇണുധാതുവിനും ഏത് ധാതുവിനും മാത്രമാണ്. ഊഠെന്ന് പറയുന്നതിന് അതുമായിട്ട് ബന്ധമില്ല, കാരണം അതൊരു പ്രത്യേക ആദേശമാണ്. ഇതൊരിക്കലും ഏ ചാതിയായിട്ട് അത് വരത്തില്ല. അത് ഊ തന്നെയാണ്, അതിന് വേറെ രൂപങ്ങളൊന്നുമില്ല, ഊ ഒറ്റ രൂപയുണ്ട്. ആയുടെ പരത്തിൽ ഊ ഇരുന്നു കഴിഞ്ഞാൽ ഗുണം വരും, അത് തടയാൻ വേണ്ടിയിട്ട് ഈ സൂത്രത്തിൽ തന്നെ ഉൾപ്പെടുത്തി. ഇവിടെ സിദ്ധാന്തത്തിൽ നമ്മൾ വിശ്വവാഹം എന്ന രൂപം പഠിക്കും, അവിടെ ഇതിൻ്റെ ഉദാഹരണം പറയും. വിശ്വവാട്ട്, വിശ്വവാട്ട്, വിശ്വവാഹോ, വിശ്വവാഹ, വിശ്വവാഹം, വിശ്വവാഹോ, വിശ്വഹ, അങ്ങനെ വരും. അതുപോലെയാണ് ഈ രൂപം വരുന്നത്. അപ്പോൾ ഇതും അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രം വരുന്ന ഒരു ഉദാഹരണമാണ്. സാധാരണ സന്ധിയിൽ വരാറേ ഇല്ല. ഇവിടെ വന്നിരിക്കുന്നതിന് ഉപസർഗ സന്ധിയിലാണ്. നമ്മൾ സാധാരണ സന്ധി പിരിക്കുന്നിടത്ത് ഉപസർഗങ്ങളൊന്നും പിരിക്കാറില്ല, ഉപസർഗ സന്ധിയൊന്നും പിരിക്കാറില്ല. ഇനി ഇവിടെ വരുന്ന ഈ വാർത്തകങ്ങളെല്ലാം ഇതുപോലെ മറ്റ് സന്ധികളെ തടഞ്ഞ് വൃദ്ധി വിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ മറ്റ് സന്ധികൾ വരുന്നു. അക്ഷാദൂഹിന്യാം ഉപസംഖ്യാനം അക്ഷൗഹിണി സേന. അടുത്ത ഉള്ള വാർത്തകം എന്ന് പറയുന്നത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പിരിച്ച് അല്ല ചേർത്ത് നമ്മൾ വായിക്കുന്നു. പ്രാദൂഹോഠോഠേഷൈഷേഷു എന്താരും ഉണ്ടാക്ക്, പ്രാദൂഹോഠോഠേഷൈഷേഷു അത് നമ്മൾ പിരിച്ചെടുക്കും, ചേർത്ത് വരുമ്പോൾ ഇങ്ങനെ വരും. പ്രാത് ഊഹ ഊഢ ഊഢി ഏഷ ഏഷ്യ ഇത്ര ശബ്ദങ്ങളാണ്. ഊഹ ഊഢ ഊഢി ഏഷ ഏഷ്യ ഇതാണ് പ്രാദൂഹോഠോഠേഷൈഷേഷു. ഇതും ഇതുപോലെ അപൂർവമായി വരുന്ന ഉദാഹരണമാണ്, ചില സ്ഥലങ്ങളിലെല്ലാം പ്രയോഗിക്കാറുണ്ട്. അതും ഇങ്ങനെ ഉപസർഗസന്ധിയിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പിരിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രൗഹ പ്രൗഢ പ്രൗഢി പ്രൈഷ പ്രൈഷ്യ നിർത്തേച്ച തൃതീയ സമാസി സുഖേന അർത്ഥ സുഖാർത്ഥ തൃതീയതികം പരമർത്ഥ പ്ര വസ്സതര കമ്പള വസനാർണ ദശാനാം ഹൃണേ. അതും ഒരു വാർത്തകമാണ്, പ്രാർണം വസ്സതരാർണം ഇത്യാദി. ഇതെല്ലാം സാമാന്യ സൂത്രങ്ങളെ ബാധിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള രൂപങ്ങൾ ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കാൻ വേണ്ടി വിശേഷിച്ചിരിക്കുകയാണ് വാർത്തകൾ.